ഈ പഴയ അദ്വൈതികൾക്ക് അത് ഇല്ലാന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാരമ്പര്യ ബോധം അത് മനുഷ്യനെ ഒരുപാട് പിന്തിരിപ്പനാക്കുന്ന ഒരു രീതിയാണ്. പാരമ്പര്യങ്ങളോടുള്ള കടപ്പാട്, അന്ധമായ കടപ്പാടെന്ന് പറയും, യാഥാസ്ഥിതികത, അതിനോടുള്ള ഒരു മനസ്സിന്റെ അന്ധമായ കടപ്പാട്, അത് അതിനെയാണ് പിന്തുടരേണ്ടത്, അതിനെ പിന്തുടർന്നേ മുന്നോട്ട് പോകാം എന്നുള്ളത് മനുഷ്യന്റെ മനസ്സിൽ പാരമ്പര്യമായി അടിഞ്ഞുകൂടിയിട്ടുള്ള ഒരു ആശയം. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ തുടങ്ങിയ 1000 വർഷത്തെ ഈ ചരിത്രം പരിശോധിച്ചാൽ അപൂർവം ചിലർ ഒഴികെ ബാക്കി ഉള്ളവരെല്ലാവരും ഈ ശങ്കരാചാര്യർ പറഞ്ഞതിനെ എല്ലാം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു, പാരമ്പര്യങ്ങളെ ന്യായീകരിക്കുക, അതിന് എന്താണ് വിമർശനം ചെയ്യാൻ ഒരു ധൈര്യത്തിൽ എല്ലാ പഴയ കാര്യങ്ങളും എങ്ങനെയെങ്കിലും അതിനെ ന്യായീകരിച്ച് ശരിയാക്കാൻ ശ്രമിക്കുക. അതെ, രണ്ടുമുണ്ട്, രണ്ടു പറഞ്ഞു ശരി. അതായത് ഒന്ന് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ചില കാര്യങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, സ്വീകരിച്ചിരിക്കുന്നു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കടപ്പാട്. അതുകൊണ്ടാണ് അത് തിരിച്ചു ചിന്തിക്കാത്തത്, മാറി ചിന്തിക്കാത്തത്. അതുകൊണ്ട് മാറി ഒരിക്കലും ഇനി എന്തെങ്കിലും ചിന്തിക്കേണ്ടി വന്നാൽ പഴയ കാര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ചിന്തിക്കും, അതിനെ പാടെ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോൾ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഇതിപ്പോ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഈ പഴയതിനെ ന്യായീകരിക്കുന്നത്, പഴയ കാലത്ത് ഈ ഇവിടെയൊക്കെ കാലത്ത് കൂടുതലും അതൊരു കൾച്ചറിന്റെ ഭാഗമായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ദർശനങ്ങളുടെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ അത് മാറിയിട്ട് അത് ഇന്നത്തെ പൊളിറ്റിക്സിന്റെ ഭാഗമായപ്പോൾ പരസ്യമായി ഒരു വാക്ക് പറയാൻ വയ്യാത്ത ഒരു കണ്ടീഷനായി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തുകള്. അത് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് സച്ചിദാനന്ദ സ്വാമി ചവിയുടെ സ്ത്രീകൾക്കും പ്രവേശനമാകാമെന്ന് പണ്ട് അവരെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞത് എന്ത് ചെയ്തു ഇവിടെയുള്ള ഈ മുരാച്ചിമാരും രാഷ്ട്രീയം അവരുടെ സ്ത്രീകൾ ഉൾപ്പെടെ സ്വാമി ചീത്ത പിടിക്കുക എന്ന് വെച്ചാൽ ഒരു പുരോഗമനപരമായ ഇതൊരു പിന്നെ ഒരു ഒരു ഒരു കേരളത്തിലെ ഇങ്ങനെ ഒരു ഒരു മാറ്റം വന്നത് കേരളത്തിലെ വ്യക്തമായി പറഞ്ഞാൽ കേരളത്തിലെ ബിജെപിയുടെ വളർച്ചയ്ക്ക് ശേഷം, ബിജെപിയുടെ വളർച്ചയാണ് ജനങ്ങളെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് കേരളത്തിൽ. അതിനും അതിന്റെ സപ്പോർട്ട് ചെയ്യുന്നു പറയാതെ ഭൂരിപക്ഷം എതിർക്കുകയാണ്. ചുരുക്കം ചിലർ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, ഭൂരിപക്ഷം അതിനെ എതിർക്കുകയാണ്. ഭൂരിപക്ഷം സമൂഹം എന്ന് പറയുന്നത് എതിർ തന്നെയാണ്, അപ്പോൾ ചിലർ എപ്പോഴും കാണുകയുള്ളൂ. ഇത് അങ്ങനെ ഉണ്ടല്ലോ, ഇത് ഭൂരിപക്ഷം എതിർക്കുന്നത്, ഭൂരിപക്ഷം എതിർക്കുക എന്ന് പറയുന്നത് അത് ഏത് രാഷ്ട്രീയമായി പല ഘടകങ്ങളുണ്ട്. ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്നതും ഒരു ഘടകമാണ്, അതല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് എവിടെ പോയി നിൽക്കുന്നു ഇങ്ങനെ ഒരു കാരണം. ഇപ്പൊ സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത് ഒരു 10-20 വർഷം മുമ്പ് നിത്യനീതി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരു പുരാതനം ഉണ്ടായില്ല. ആരും നിത്യനീതി ചീത്ത വിളിച്ചില്ല ഒരു മനുഷ്യരും. ഇന്ന് അപ്പൊ ഇതെന്താണ് ഈ പുതിയ രാഷ്ട്രീയത്തിന്റെ വളർച്ച കേരളത്തിൽ, അത് അതിന്റെ അപകടം ഇതാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഇത്തരം ഒരു പുരോഗമനപരമായ ഒരു ആശയം, അത് പുറത്തു പറയാൻ വയ്യാത്ത ഒരു കണ്ടീഷനായി. അപ്പൊ പറയുന്നതാണ് ജനങ്ങൾ, ജനങ്ങളല്ല ജനങ്ങളൊന്നും ഇവിടെ രംഗത്ത് വരുന്നില്ല. ഈ രംഗത്ത് നമ്മൾ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ഈ കുറെ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള കുറച്ച് ആൾക്കാരുടെ ശബ്ദമാണ് ജനങ്ങളുടെ എന്ന് പറഞ്ഞ് പുറത്തു വരുന്നത്, ജനങ്ങളുടെ ശബ്ദമുണ്ട്. അവരാണ് ഈ വിളമ്പുകൾ ഉണ്ടാക്കുന്നത്. ഇത് വളരെ ഒരു അപകടകരമായ കാര്യമാണ്. മനുഷ്യനെ പുരോഗമനമായി ചിന്തിക്കാനോ മുന്നോട്ട് പോകാനോ എന്ന് ചോദിക്കത്തില്ല. സി കെ ശിവൻ എന്ന് പറഞ്ഞപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. ഇന്നത് പറയാൻ പറ്റത്തില്ല. നിർമാലിയ എന്ന് പറയുന്ന ഒരു സിനിമ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്ന് അങ്ങനെ ഒരു സിനിമ ഇറക്കാൻ പറ്റില്ല. അപ്പോ ഇതെല്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ്, വേറെ ഒന്നാണ്. കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ ഇത്തരം പ്രലോഭനകരമായ ചിന്തകളെ വളർത്തുകയാണ് ജനങ്ങളുടെ ഇടയിൽ. അത് സംഘടിതമായി തീരും. അത് പാരമ്പര്യത്തോടുള്ള കടപ്പാട്, പാരമ്പര്യത്തോടുള്ള കടപ്പാട് കൊണ്ട് സംഭവിക്കുന്ന കാര്യം. അല്ല, ഈ ധർമ്മം അധർമ്മം എന്നൊക്കെ പറയുന്നത് എന്തോന്ന്? ഈ ധർമ്മം അധർമ്മം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിന് എന്തോന്ന് ധർമ്മം, എന്തോന്ന് അധർമ്മം? ഇത് ഏതാണ് അധർമ്മം? ഈ സ്ത്രീകള് ചിവരുമല കയറണമെന്ന് പറയുന്നത് അധർമ്മം എന്നാണ് പറയുന്നത്. ആ ധർമ്മത്തിനെതിരായി പോരാടണമെന്നാണ്. ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ധർമ്മത്തെ അവർ അംഗീകരിക്കുന്നില്ല. അപ്പൊ വിശ്വാസത്തിന്റെ പേരിലും ആചാരത്തിന്റെ പേരിലും ഒക്കെ അധർമ്മത്തെ ധർമ്മം എന്ന് വ്യാഖ്യാനിക്കുന്നു. അത് ഇങ്ങനെ ഇത് തികച്ചും ഒരു രാഷ്ട്രീയ സ്വാമി. ഇപ്പൊ ഈ നമ്മുടെ അക്ഷരത്തെ അവിടെ എല്ലാ ദിവസവും ചാണ്ടി ചെയ്യാനും കമ്പത്തിൽ വരുന്നത് അയ്യന്മാരുടെ അയ്യനാണ് അവിടെയൊന്നും ഈ ഡിഫറൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അത് ശരിയാണ്, അവർ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് പുരോഗമനപരമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കാരണം അവർ ഇത് അവസരത്തിനനുസരിച്ച് ബുദ്ധിപരമായി നീങ്ങാണ്. കാരണം അവരുടെ ഈ പ്രസ്ഥാനം ഈ ആശയമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളെയും കൊണ്ടുപോകണം. സ്ത്രീകളുടെ ഒരു പാർട്ടിസിപ്പേഷൻ വേണമെങ്കിൽ പുതിയ രീതി വന്നാലേ പറ്റൂ. പക്ഷെ അവരും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ അവരോട് ചോദിക്കുക ശബരിമല ഈ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് ചോദിച്ചാൽ അവിടെയാണ് പുരോഗമനപരമായ ആശയം. അവരങ്ങനെ നടപ്പിലാക്കുന്നിടത്ത് പോലും അവരുടെ രാഷ്ട്രീയം വരുമ്പോഴത്തേക്ക് അവരെന്ന് പറയും അത് മാറ്റി വരും. അതിനകത്ത് ഞങ്ങളിവിടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശബരിമലയിൽ അത് സ്ത്രീ പ്രവേശനം ഞങ്ങൾ സ്ത്രീ നിഷേധിക്കുന്ന ഉടനെ ഇത്തിയ സ്ത്രീയെ നിഷേധിക്കുന്ന സ്ത്രീകളോട് കയറാം, അത് 11 വയസ്സിന് മുമ്പ് കയറാം, 50 വയസ്സിന് പിന്നെ കയറാം, ഇങ്ങനെയുള്ള യുക്തികൾ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യുന്നു അവിടെ ഏതെങ്കിലും തരത്തിൽ ഉള്ള അസമത്വത്തെ അവർ സമത്വമാക്കാൻ ശ്രമിക്കും. അവിടെയാണ് കുഴപ്പം. അത് രാഷ്ട്രീയമാണ് എന്റെ പിന്നിൽ. ആ രാഷ്ട്രീയം കൊണ്ടാണ് അതെന്തുകൊണ്ട് ആ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചിന്തിക്കുന്നു. അവർക്ക് ഈ പാരമ്പര്യങ്ങളോടുള്ള അന്ധമായ കടപ്പാടിനെ അവർ വളർത്തിയെടുക്കുക, അവർ രാഷ്ട്രീയ ആയുധമാക്കി അതിലൂടെ അധികാരത്തെ പിടിച്ചെടുക്കുക. ഇത് എന്താണ് മനുഷ്യന്റെ സാംസ്കാരികമായ മുന്നേറ്റത്തിന് തടസ്സം, മുന്നോട്ട് പോകുന്നത് അവന്റെ മനുഷ്യന്റെ സ്വതന്ത്രമായ വളർച്ചയ്ക്ക് അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ആശയത്തെ ഇത് കടകവിരുദ്ധമായ ഒരു കാര്യമാണ്. പക്ഷെ സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരുപാട് പേര് വിളിച്ചാൽ പറയുമ്പോൾ ഇവിടെ ഇൻഫ്ലുവൻസ് പെട്ടു പെട്ടുപോയിട്ട് ചിന്തിക്കും. അത് പറയുന്നത് ശരിയാണല്ലോ, അവിടെ സ്ത്രീ പ്രവേശനത്തെ നിഷേധിക്കുന്നുണ്ടല്ലോ, 11 വയസ്സിന് താഴെയുള്ളവർക്ക് പോകാനോ, 50 വയസ്സിന് മേളിലുള്ളവർക്ക് പോകാനോ, ഇടയ്ക്കുള്ളവർക്കല്ലേ. അപ്പൊ അതിന് ദോഷമുണ്ടല്ലോ, സ്ത്രീ പ്രവേശനം ഉണ്ടല്ലോ. ഈ ഇടയ്ക്കുള്ളവരെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൂകരിക്കുകയാണ്. ഇടയ്ക്കുള്ളവരുടെ പ്രശ്നം ലഘൂകരിക്കുകയാണ്. അവർ എന്താണ് അവിടുത്തെ പ്രശ്നം, അവർ കയറിയാൽ എന്താണ് കുഴപ്പം, എന്തുകൊണ്ട് വിവേചനം അവിടെ കാണിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പൊ ഗുരുവിന്റെ അനുയായികളെന്ന് പറയുന്നവർ തന്നെ ഇപ്പൊ ഇത്തരം മാമൂലുകളിലും അന്ധതകളിലും പെട്ടിരിക്കുന്ന ജനങ്ങളും അതിനെ അവർ തിരുത്താൻ തയ്യാറല്ല, അവർ ഇതിനെ പിന്തുടരുകയാണ്. അതെ, കോലത്ത് വരെ ക്ഷേത്രം അവിടെ പ്രതിഷ്ഠ നടത്തി, അവിടെ ഗുരുദേവൻ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്താണ് ഇവിടെ സ്ത്രീകളെ കേട്ടത്, അങ്ങനെ ഒരു രേഖയുണ്ട്, ഒരു ചരിത്ര രേഖയുണ്ട്, അങ്ങനെ ഒരു ചരിത്ര രേഖയില്ല. അപ്പൊ അവിടെ അത് എന്താണ് കേട്ടിട്ടില്ല മറ്റും പുലേരെ കേട്ടിട്ടില്ല പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്താണ് നേരത്തെ തന്നെ ആ പ്രദേശത്ത് സ്ത്രീകളെ കേട്ടിട്ടില്ല എന്നുള്ള ഒരു ദുരാചാരം ഉണ്ടായിരുന്നു. ആ ദുരാചാരത്തെ മാറ്റാൻ അവിടെയുള്ള ആൾക്കാർ തയ്യാറായില്ല. അപ്പൊ എന്നിട്ട് എന്ത് പറഞ്ഞു, അത് ഗുരുവിന്റെ കൽപ്പനയാണ് കേട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞ് പ്രശ്നം അവർ പരിഹരിച്ചു. അപ്പൊ എല്ലാവരും അതിനോട് ചോദിച്ചു. അതെ, ഇതൊക്കെ ആ പ്രദേശങ്ങളിൽ പഴയ കാലത്ത്, അതായത് പഴയ കാലത്ത് മേൽജാതിക്കാർ അന്നത്തെ താഴ്ന്ന ജാതിക്കാരെന്ന് കരുതിയിരുന്നവരെ ക്ഷേത്രത്തിൽ കയറാൻ അനുവദിച്ചില്ല. അന്ന് സ്വയം താഴ്ന്ന ജാതിക്കാരെന്ന് വിചാരിച്ചിരുന്നവരും അവരുടെ ഇടയിൽ ഇതുപോലുള്ള അനാചാരങ്ങൾ നടപ്പിലാക്കിയെന്ന് പറഞ്ഞു. അതിലൊരു പ്രധാനമാണ് പുരുഷന്മാർ ചേർന്നിടത്ത് സ്ത്രീ കയറാൻ പാടില്ല. അപ്പോൾ ഗുരുവിന്റെ ഈ പ്രവർത്തനങ്ങൾ, ഗുരു സ്ത്രീക്കും പുരുഷനും ഒരുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട്, അവർക്കെല്ലാം തൊഴിൽ ചെയ്യാൻ അവകാശമുണ്ട്, അവർക്ക് സന്യാസത്തിന് അവകാശമുണ്ടെന്ന് പറഞ്ഞ് ഒരു സമത്വമാണ് പറഞ്ഞെങ്കിലും ഈ നിലനിന്നിരുന്ന അസമത്വങ്ങൾ കൂടാൻ ജനങ്ങൾ തയ്യാറായില്ല. അപ്പോൾ അത് നിലനിർത്താൻ വേണ്ടി എന്ത് ചെയ്തു, അതെല്ലാം അത് ഗുരുവിന്റെ കൽപ്പനയാണെന്ന് അവർ പറഞ്ഞു വരുത്തി. അതിനവിടെ വെച്ച് കാരണം ഗുരു അങ്ങനെ രേഖാമൂലമായി ഒരിടത്ത് സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ള ഒരു കൽപ്പനയൊന്നും ഒരിക്കലും പ്രവർത്തിച്ചില്ല. കാരണം ഗുരു ജീവിച്ചിരിക്കുമ്പോൾ ശിവജി മഠത്തിൽ നിന്ന് SNDP ഒക്കെ ഒരുപാട് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഈ സന്ദേശങ്ങൾ ഒരിടത്തും തന്നെ സ്ത്രീകൾ കമ്പലത്തിൽ കയറാൻ പാടില്ല എന്നൊരു സന്ദേശം ഉണ്ട്. ഉണ്ടെങ്കിൽ ശരി, അങ്ങനെ ഒരു വിവേചനത്തിന്റെ ഒരു സന്ദേശമുണ്ട്. അപ്പൊ ഈ പ്രാദേശികമായ ആൾക്കാർ ഉണ്ടാക്കി വെച്ച ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ തലശ്ശേരിയിലൊക്കെ കോട് വെച്ചിരുന്നില്ല. അഗന്ധക്കാലത്ത് പ്രവേശനമില്ല, ഇപ്പൊ ഉണ്ടോന്നറിയില്ല. എവിടെയും ഉണ്ടോ കോടതി വിധികളായില്ല, അമ്പലങ്ങളിൽ ഇങ്ങനെ കോട് വെച്ചിരുന്ന മാറ്റിയൊന്നും അത് കേരണ്ട, അത് കേരണ്ട. ഇപ്പൊ വിശ്വാസം ഇല്ലാത്തത് അവിടെ കേരണം, അതിന്റെ അമ്പലത്തിലെ ആരാധനയിലും വിശ്വാസം ഇല്ലാത്തവരോട് കരണ്ട കാര്യമില്ല. അത് കേരളത്തെ പ്രശ്നം ഉദിക്കുന്നില്ല, കരണ്ട കാര്യമില്ല. മറ്റേ അങ്ങനെയല്ല, ഒരു ബോർഡെന്ന് പറയുന്ന ഒരു വിവേചനം സൃഷ്ടിക്കുകയാണ്. വിവേചനം സൃഷ്ടിക്കേണ്ട കാര്യമില്ല, സ്വാഭാവികമായിട്ട് വാങ്ങാൻ കാര്യത്തില്ല. ഒരു മുസ്ലിമിന് ഒരു അമ്പലത്തിൽ കയറിയിട്ട് എന്ത് സാധിക്കുന്നു? ആ ചെറുപ്പം അങ്ങനെ ആരെങ്കിലും എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ആരാധന നടത്തത്തില്ല. അപ്പൊ നമ്മളൊരു ബോർഡ് വെക്കാന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ മതപരമായ വിവേചനം സൃഷ്ടിക്കുകയാണ്. അപ്പൊ അത്തരം വിവേചനത്തിന്റെ ആവശ്യമില്ല. പിന്നെ ഇനി മുസ്ലിങ്ങളെ തന്നെ വിശ്വാസം ഉള്ള ചിലപ്പോൾ കയറി ചെവിയുടെ പോകുന്നില്ല. ഇവിടെ എത്രയും മുസ്ലിങ്ങൾ വരും കാണാനാണെങ്കിൽ അത്തരം വിവേചനങ്ങൾ സൃഷ്ടിക്കുന്നിടത്താണ് പ്രശ്നം. അത്തരം വിവേചനങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ രാഷ്ട്രീയമാണൊക്കെ പ്രശ്നമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരുവിന്റെ തന്നെ ഒരു പുരോഗമനപരമായ ആശയത്തെ പരസ്യമായി പറയുമ്പോൾ ഈ ഗുരുവിന്റെ അനുയായികളെ തന്നെ എതിർക്കുന്നു. അതിനെ കുറിച്ച് ആൾക്കാർ വീഡിയോ ചെയ്ത് അയാളാരാണ് അയാൾക്ക് പറയുന്നത്, അതിലൂടെ എന്താണ് നവോത്ഥാനം ഉണ്ടാക്കുന്നത്, കാരണം രാഷ്ട്രീയം. കാരണം ഇത് പറയുമ്പോൾ ഇത് പിണറായിക്ക് അനുകൂലമായി പറയുന്നു എന്നുള്ളവർ ഇതാണ് ഈ രാഷ്ട്രീയക്കാരുടെ മനസ്സിൽ വരുന്നത്. പിണറായിക്ക് അനുകൂലമായി കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും ചേർന്നിട്ടുണ്ട് ശബരിമല വഴി. അപ്പൊ ഈ കേരള അമ്പലങ്ങളിലെല്ലാം അവിടെ നിന്ന് ഭക്തി പെണ്ണുങ്ങൾ കാണും, ആണുങ്ങൾ പെണ്ണുങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ദൈവത്തിന് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് അതിന്റെ അസംബന്ധമാണ്. അത് പ്രതിഷ്ഠാ സന്ദർഭം എന്നൊക്കെ പറയുന്ന ഈ പുരോഹിതന്മാർ ആൾക്കാരെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അത് അതിനകത്ത് എന്തെങ്കിലും സന്ദർഭമുണ്ട്. പഴയ കാലത്ത് അവിടെ ആൾക്കാർക്ക് കയറി പോകാൻ വയ്യാത്തതുകൊണ്ട് കാട്ടിൽ പെണ്ണുങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞുണ്ടാക്കിയ ഒരു നിയമമാണ്. അതിന്റെ പുരോഹിതന്മാർ ഇങ്ങനെ ഉണ്ടാക്കി. അവിടെ ഇരിക്കുന്ന ബ്രഹ്മചാരിയാണ്. അപ്പൊ ഇനി ബ്രഹ്മചാരിയാണെന്ന് കേട്ട് ബ്രഹ്മചാരിക്ക് സ്ത്രീകളുടെ നിങ്ങളൊക്കെ ബ്രഹ്മചാരികൾ നിങ്ങളാരും സ്ത്രീകൾ കാണാം, സ്ത്രീകളെ അവിടെ ജീവിക്കാൻ പറ്റും. അപ്പൊ ഇവരുടെ സ്ഥാപിച്ചതിനെ കുറിച്ച് ആർക്കും അറിയത്തില്ലല്ലോ. ഇത് സ്ഥാപിച്ച് ആരും സ്ഥാപിച്ചു എന്നാണ് ഈ നിയമം ഉണ്ടായത് ഇതെന്ന് പറഞ്ഞു അറിയത്തില്ലല്ലോ. നിങ്ങള് ധരിക്കരുത്, ഈ അമ്പലങ്ങൾ വരുന്നതൊക്കെ ഭക്തന്മാരാണ്. അവർ തെറ്റിദ്ധാരണ, അമ്പലത്തിൽ വരുന്നത് നിങ്ങൾ ഭക്തന്മാരെന്ന് ധരിക്കുന്ന വിശ്വാസികളാണ്. അപ്പൊ വിശ്വാസികളാണ് വരുന്നത്, അവർ ഭക്തന്മാരല്ല. വിശ്വാസി വരെ ഭക്തി വരെ, ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി എന്താണെന്ന് അറിയും. അറിയാത്തവർ ഇപ്പൊ അമ്പലത്തിൽ വരുന്നപ്പോ സമാധിയിൽ വന്ന് തൊഴുന്നതെന്ന് പറയുന്നത് ചിലപ്പോൾ ലോട്ടറി എടുത്ത് വെച്ചിട്ടായിരിക്കും. അപ്പൊ അത് ഭക്തിയല്ല, അതുകൊണ്ട് വിശ്വാസമുള്ള കാരണം ഇപ്പൊ വന്ന് തൊഴുത് കഴിഞ്ഞാൽ ചെറുപ്പം അടിച്ചാലോ എന്നുള്ള വിശ്വാസം, അത് ഭക്തിയുമായിട്ട് ഒരു ബന്ധമില്ല. എഴുതി വെക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഓരോ സ്ഥലത്തും നമുക്ക് നിയന്ത്രണങ്ങൾ ചുറ്റവട്ടങ്ങൾ എല്ലാം നമുക്ക് ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഈ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് പറ്റില്ല. അതൊന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല. അല്ലാതെ നമുക്ക് നിയമവിരുദ്ധമായ കാര്യം എഴുതി വെക്കാൻ പറ്റത്തില്ല. ശബരിമല എന്ന് പറയുന്നത് സ്ത്രീകൾ കയറാമെന്ന് പറയുന്നത് ഇന്ത്യയുടെ പരമോന്നതമായ സുപ്രീം കോടതി അനുവദിച്ച നിയമത്തിൽപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ നിയമമാണ് അവിടെ എഴുതി വെച്ചിരിക്കേണ്ടത്. അപ്പൊ അവിടെ സ്ത്രീക്ക് കയറുന്ന തടസ്സമില്ല, ഏ സ്ത്രീ. അതാണ് നിയമം. അപ്പൊ നിയമവിരുദ്ധമായിരുന്നു അവിടെ നടപ്പിലാക്കാൻ പറഞ്ഞു എഴുതി വെക്കാൻ പറയും. പിന്നെ വിശ്വാസം പത്തി രണ്ടായിട്ട് അറിയണം. വിശ്വാസം പത്തി എങ്ങനെയുള്ള കാര്യങ്ങളാണ്? എന്താണ് ലോട്ടറി ഫോൺ കൊണ്ടു വെച്ചാൽ കളിക്കും, അല്ലെങ്കിൽ പരീക്ഷ പാസ്സാവും. ഇതൊക്കെ മനസ്സിലാക്കാം. പത്തി എന്ന് പറയുന്ന ഒരു ആത്മീയമായ കാര്യമാണ്. അതിനെ കുറിച്ച് ആൾക്കാർ അറിയില്ല എന്താണ് പത്തി എന്നുള്ളത്. ഭഗവദ്ദേവം പറഞ്ഞിരിക്കുന്നു ഭക്തി ആത്മാനുസന്ധാനം. ഇവിടെ എത്ര പേര് അറിയാം? ഇത് കഴിഞ്ഞിട്ടാണ് അതൊരു കാണാൻ വരുന്നത്. ഭക്തി വേറെ, വിശ്വാസം വേറെ. അപ്പൊ ശബരിമല പോകുന്നാലും ശരി, എല്ലായിടത്തും പോകുന്നാലും ശരി, എല്ലാം വിശ്വാസികളാണ്. ഈ വിശ്വാസികൾ അവിടെ പോകുമ്പോഴത്തേക്ക് എന്താണ് അതിന് ബ്രഹ്മചര്യമായിട്ടോ മറ്റു കാര്യങ്ങളായിട്ടോ ഒന്നും യാതൊരു കാരണം. ഈ വിശ്വാസികളൊക്കെ എന്താ അവർ ബ്രഹ്മചര്യം പാലിക്കാൻ വേണ്ടി പോകുന്നല്ലോ. അവര് ഒരു വിശ്വാസി പോകുന്ന ചിലപ്പോ എന്തെങ്കിലും അസുഖമാരാണ്, എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടി പോകുന്നതാണ് വിശ്വാസവും പറയും. ഭക്തി വേണ്ടി പോകുന്ന എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? തത്വമസികൾ ആ എഴുതി വെച്ചിരിക്കുന്നത് എന്തിന്റെ അടുത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? തത്വസി അതല്ല, അതും ശബരിമലയായിട്ട് എന്താ ബന്ധം? തത്വസി ശബരിമലയായിട്ട് ഒക്കെ എഴുതി വെച്ചെന്ന് ഞാൻ എന്തെങ്കിലും കടമുണ്ടോ? തത്വസി എന്ന് പറയുന്ന ആശയവും ശബരിമലയായിട്ട് എന്താ ബന്ധം? ആരോ അവിടെ എഴുതി വെച്ചു അത്ര അത് ശബരിമലയായിട്ടുള്ള ബന്ധമില്ല. എഴുതി വെക്കുന്ന എന്ത് എഴുതി വെക്കും? എഴുതി വെക്കുന്നതല്ല, ചില പാരമ്പര്യ വിശ്വാസങ്ങൾ ആൾക്കാരുടെ പേരിൽ അടിച്ചേൽപ്പിച്ചിട്ട് അത് വെറുതെ കൺട്രോളിംഗ് കൺട്രോളിംഗ് ഇവിടെ എഴുതി വെക്കുന്നത് എന്താ ബന്ധം? ഈ പറയുന്ന സ്ത്രീകൾ വരുമ്പോ പുരുഷന്മാരുടെ ബ്രഹ്മചര്യം പോകുന്നൊക്കെ പറഞ്ഞാൽ ഈ ശബരിയുടെ പോകുന്നതെല്ലാം ബ്രഹ്മചാരികളാണ്. ശബരിമലക്കാളും പ്രശസ്തി ഉണ്ട്. ശബരിമല പ്രശസ്തി ഉണ്ടാകുന്ന കള്ളത്തരം പ്രചരിപ്പിച്ചുണ്ട്. അവിടെ മകരവടക്കം ജ്വലിക്കുന്നു പറഞ്ഞു സർക്കാർ. അതൊക്കെ എത്ര കാലമായി പറഞ്ഞിട്ടുണ്ട്? അതൊക്കെ അടുത്ത കാലത്തിന്റെ സംബന്ധിച്ച് ഈ ഒരു കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ശബരിമലക്ക് പ്രശസ്തി ഉണ്ടായത്. പിന്നെ രണ്ടുമൂന്ന് സിനിമകൾ കൊടുത്ത് ഇതെല്ലാം കൂടെ ശബരിമല പ്രസിദ്ധമായത്. ഏറ്റവും പ്രധാന ശബരിമല പ്രസിദ്ധമായത് ഒറ്റ കള്ളത്തരം ഉണ്ടാണ് മകരവടക്കം അവിടെ പ്രകാശിക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ് അവിടെ ഈ പ്രശസ്തി ഉണ്ട്. പ്രശസ്തി ഉണ്ടായി കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും സർക്കാരിന്റെ സംബന്ധിച്ച് കൊടുത്തതാണ്. അപ്പോഴത്തേക്ക് ആൾക്കാരുടെ മനസ്സിൽ കയറി കഴിഞ്ഞു. വിശ്വാസം എന്ന് പറയുന്നത് അങ്ങനെയാണ്, ഓരോന്നിങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ കയറ്റി വിടുകയാണ്. ഇപ്പൊ നടക്കൂലം പായിക്കണം, പിന്നെ നമ്മുടെ നമ്പർ ഉണ്ടല്ലോ ഞാൻ പെന്തലിരുന്ന കാലത്ത് അവിടെ ഒരു ഇത് വന്നിട്ട് ഒരു 10-15 വർഷമാകത്തുള്ള ഇത്തിരി പേര് വന്നിട്ട് അതിന് അവിടെ ഒരു മനുഷ്യന് പോകാത്ത സ്ഥലമാണ്. ഇപ്പൊ അവിടെ ലക്ഷക്കണക്കിന് ജനങ്ങൾ അവിടെ വരും. അപ്പൊ ഈ വിശ്വാസമൊക്കെ വരുന്നു പറയുമ്പോൾ ഓളാണ്. അത് കുറച്ചു പേര് പറഞ്ഞു പറഞ്ഞു പ്രചരിപ്പിച്ചു ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടുന്നോ കിട്ടുന്നുള്ള പ്രശ്നമുണ്ട്. നാട്ടുകാരൻ എന്താണ് ആദ്യത്തിൽ ആവുന്നില്ലായിരുന്നു എന്റെ കുട്ടികാരത്ത് നമ്മുടെ ആളൊന്നുമില്ല. പ്രചാരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ വിശ്വാസങ്ങൾ ഇതിന്റെ ഏറ്റവും പ്രധാനമായ കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രചാരണം. ആ പ്രചാരണം ശക്തമാകുമ്പോഴത്തേക്ക് ഇതൊന്ന് കയറി പിടിക്കാവുന്നത്. അപ്പൊ ഇല്ല അവിടെ ഉണ്ടല്ലോ ആലപ്പുഴ റോഡ് സൈഡിൽ അതുവഴി കാരണം വരാൻ എന്നൊരു സിനിമ വന്നപ്പോഴത്തേക്ക് എത്ര കാലമായി തുടങ്ങി ഇതാണ് പ്രചാരണം. എന്റെയൊക്കെ പിന്നീട് വർക്ക് ചെയ്യുന്ന പ്രചാരണം മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് കൊണ്ടാണ് തന്നെ ശബരിമല വലുതായതും ഗുരുവായൂർ വലുതായതും എല്ലാം ഇങ്ങനെ തന്നെ അന്ന പ്രധാനാത്മേര കാര്യം. അതാണ് ഗുരുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഗുരുവിന്റെ പ്രത്യേകം അവിടെ വിശ്വാസികൾ ഉണ്ടെങ്കിൽ തന്നെ ഗുരുവിന് പിന്നെ ഇതിനൊന്നും കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കാര്യം. ഗുരുവിനോട് കടപ്പാടുള്ള സമൂഹം ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ കടപ്പാട് എന്ന് പറയുന്നത് കേവലം ഒരു ഭക്തി അല്ലെങ്കിൽ വിശ്വാസം അതിനപ്പുറമാണ്. ഗുരുവിനെ ഒരു രക്ഷകനായി കാണുന്നത് അതിന് സാമൂഹ്യമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള പല ഘടകങ്ങളും അതിനെ കൂടെ ചേർന്നിട്ടാണ് ശിവേരി ആളുകൾ. അപ്പൊ അത് മറ്റു മാത്രമല്ല അതിന്റെ ഇടയ്ക്ക് വിശ്വാസമുണ്ട്, വിശ്വാസം ഒരു ഭാഗത്തുണ്ട്. എന്തായാലും ശിവേരിയിൽ ഒന്ന് പോകണം, അത് അവരുടെ മനസ്സിൽ തോന്നുന്ന ഗുരുവിനോടുള്ള കടപ്പാടാണ്. മറ്റിടത്ത് അങ്ങനെയല്ല, മറ്റത്തു വെച്ചാൽ ഈ പ്രചരണ കോലാഹലത്തിൽ വീണ് പോയ വിശ്വാസമാണ്. രണ്ടും രണ്ടാണ്, എല്ലാവരും പോലെ കാണാൻ പറ്റത്തില്ല. തിരുപ്പതി പോകുന്നത് പോലെയാണ്, തിരുപ്പതിയിൽ വേണ്ടിയിട്ട് എന്ത് കള്ളപ്രചാരണങ്ങൾ കൊണ്ട് നോട്ടീസ് അടിച്ചിറങ്ങി. ഈ നോട്ടീസുകൾ 100 പേർ കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പാമ്പിളിച്ച് ആവുന്ന എന്റെ കുട്ടികാലത്തെ 400 നോട്ടീസായി ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് അന്തത. ഇപ്പൊ അതിന് വന്നത് രാഷ്ട്രീയം കുറയും. അതെ, ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കാറില്ല, അത് ഭയങ്കര അറിയത്തില്ല. അപ്പൊ ഈ ഇതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് രാഷ്ട്രീയം കൂടിയുണ്ട്. അപ്പൊ രാഷ്ട്രീയമായ ഒരു തള്ളിക്കയറ്റത്തിന് ഇത്തരം വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് കഴിഞ്ഞാൽ നടക്കും എന്നുള്ള ഒരു കാരണമുണ്ട്. ഇതെല്ലാം ഒരു വിഭാഗം അവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, രാഷ്ട്രീയമായി അധികാരം കൈക്കലാക്കാൻ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു. അപ്പൊ അത് വരുമ്പോൾ വരുന്നു ഇങ്ങനെ ഒരു വിശ്വാസം കൂട്ടുപിടിക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ ധ്രുവീകരണം സംഭവിക്കും. അത് നമ്മൾ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന കാര്യം എന്താണ്? ഈ അന്ധമായ അന്ധത എന്ന് പറയുന്നതാണ് അന്ധതയോടുള്ള പ്രതിബദ്ധത. ആ പ്രതിബദ്ധത ാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. അത് രാഷ്ട്രീയമാണ് ശരിയായ രീതി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. ആണ് ഒരു പറഞ്ഞിട്ടുണ്ട് ഈ പോകുന്നവരെ പോലെ വൃത്തിയായിട്ട് വേഷം നോക്കേണ്ട, നല്ല നല്ല ഇതുപോലെ പാട്ടക്കെട്ടും ഇതുപോലെ വൃത്തിയായിട്ട് വേഷം നോക്കേണ്ട. അതൊക്കെ ആൾക്കാർക്ക് കൂടുതൽ ഉണ്ടല്ലോ. മൂഢമായ വിശ്വാസങ്ങളുണ്ട്. അത് ഇതിന് വലിയ വളമ ചോദിക്കുന്നത് ഗുരുദേവൻ അന്നത്തെ കാലഘട്ടത്തില് ഈ ജനങ്ങളെ പറഞ്ഞല്ലോ ഞാൻ അമ്പലം പ്രതിഷ്ഠിച്ച ആൾക്കാർ കുളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അമ്പലം പ്രതിഷ്ഠിക്കുകയും പൂജാകർമ്മങ്ങളൊക്കെ ലഘൂകരിക്കുകയും ആൾക്കാരെ എന്ത് ചെയ്തു കുറച്ച് അവർക്കൊരു ശുചിത്വം ഗുരുവിന്റെ പ്രധാന താല്പര്യമായിരുന്നു. അമ്പലങ്ങളൊക്കെ വെച്ച ആൾക്കാർ കുളിക്കും, ശുചിത്വം ഇതൊക്കെ. അപ്പൊ ഈ ഐത്തത്തിന് ഒരു കാരണം എന്ന് പറയുന്നത് അന്നത്തെ അശുചിയുടെയായിരുന്നു. അപ്പൊ ജനങ്ങളുടെ ശുചിത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും മാറിയിക്കാൻ പറയത്തില്ലല്ലോ. നിങ്ങൾക്ക് ഒരു പല സന്ദർഭങ്ങളും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാണ് ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടാക്കി ചെറിയ പൂജാ സമ്പ്രദായങ്ങളൊക്കെ തുടങ്ങിയൊക്കെ ചെയ്തത്. പക്ഷേ ഗുരുവിന്റെ ശിഷ്യന്മാര് തന്നെ പിൽക്കാലത്ത് വന്ന അനുയായികൾ തന്നെ ഇതൊരു ലാഭമുള്ള ബിസിനസ്സായി കണ്ടു. ലാഭമുള്ള ബിസിനസ്സായി കണ്ടിട്ട് അവരെന്ത് ചെയ്തു, ഇവര് ഇത്തരം ഈ കുടതായ്മ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതായത് എല്ലാ ഇവര് മറ്റവരെ കൂടെ ചേരുന്നു. ആരോടെ ഈ ആ ഈ പാരമ്പര്യമായ ഈ മൂഢ വിശ്വാസികളുടെ ഇതൊക്കെ എടുത്തിട്ട് അവരെ കൂടെ ചേർന്നു ചേർന്ന് ഗുരു എന്താണോ ഉദ്ദേശിച്ചത് അതിന്റെ നേരെ ഇവര് ആൾക്കാരെ പഠിക്കുന്ന തന്ത്രവും മന്ത്രവും ഇതൊക്കെ കൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നു. അതെ, പൗരോഹിത്യം മറ്റൊരാളും കടത്ത പൗരോഹിത്യം ഏറ്റെടുത്ത് ഈ പറയുന്ന എല്ലാ അസംബന്ധങ്ങളെയും മന്ത്രവാദം ജോത്സ്യം അത് എന്നിട്ട് പറയും ഗുരു വൈദ്യം അവിടെ സ്ഥാപിച്ചില്ലേ എന്നൊക്കെ അവർ പറയുന്നേ. ഗുരു അന്ന് ഇതൊക്കെ ചെയ്തത് ഒരു പുരോഗമനപരമായ രീതിയിലാണ്. അത് ഏറ്റവും അതിന്റെ സാത്വികമായ ഭാവത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നും ചെയ്യാം. സാത്വികമായ രീതിയിൽ ചെയ്യുന്നതിന് ദോഷമില്ല, പക്ഷെ ഇതിനെ ഒരു ബിസിനസ്സാക്കി മാറ്റിയിട്ട് അതുകൊണ്ട് ഓരോരുത്തർ ജീവിക്കാൻ ശ്രമിക്കുന്ന നടത്തി ഇവരാണ് ഇപ്പൊ മറ്റേ കൂട്ടത്തിൽ ചേരുന്നത്. അല്ല, സ്ത്രീകളെ കൊണ്ട് നടത്തിയെങ്കിൽ അതൊരു പ്രയോജനപരമായ ആശയമാണ്. അത് സ്ത്രീകൾക്ക് ഒന്നും പാടില്ലല്ലോ. എനിക്കറിയത്തില്ല, അറിയാത്ത കാര്യം ഞാൻ പറയാൻ പറയുന്നത്. എന്തായാലും സ്ത്രീകൾ ശാന്തി സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ സാത്വികമായ രീതിയാണ്. പൂജ ആരാധനാ സമ്പ്രദായങ്ങളൊക്കെ ഗുരു പറഞ്ഞതുപോലെ ഗുരു പ്രത്യേകം പറഞ്ഞാൽ സാത്വികമായ ആചാരങ്ങളൊക്കെ നടപ്പിലാക്കും. അതെന്താ ദോഷം? ദോഷമുണ്ട്, സാത്യമാണ്. പക്ഷെ മറ്റവരുടെ കൂട്ടത്തിൽ ചേരുക, മറ്റവരുടെ കൂട്ടത്തിൽ ചേരുക വെച്ചാൽ ഈ പറയുന്ന ചിവേനിയിലെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആൾക്കാർ അടിച്ചു കൊടുക്കുന്ന ജനങ്ങളെ. ഈ പ്രാചീനതയോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് അത് രാഷ്ട്രീയവൽക്കരിച്ചിട്ട് അതിനോടൊപ്പം പോകുന്ന ഒരു അപകടകരമായ കാര്യം. അങ്ങനെ വരുമ്പോഴാണ് പുരോഗമനപരമായ ഒരു ആശയം പുറത്തു പറയാൻ വയ്യാത്തൊരു സ്ത്രീ. അതിനെ കുറിച്ചാണ് ശ്രീരാമസ്വാമി അങ്ങനെ ഒരു പുരോഗമനപരമായ ഒരു ആശയം പറഞ്ഞപ്പോൾ അതിന് എതിരായിട്ട് ഗുരുവിന്റെ ഭക്തന്മാരിൽ നിന്ന് തന്നെ ശക്തമായി എതിർപ്പുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് അവര് ഗുരുവിന്റെ ഭക്തന്മാർ ഗുരുവിനെ മനസ്സിലാക്കുന്നതിനപ്പുറം ചില രാഷ്ട്രീയ സ്വാധീനങ്ങളിൽ പെട്ടിരിക്കും. ഒരു വിഷയം തന്നെ പറ്റുന്നില്ല, പിന്നീട് അല്ല അതേ രാഷ്ട്രീയം അല്ല, പിന്നീട് രാഷ്ട്രീയം രാഷ്ട്രീയമായി അങ്ങനെ ഒരു ബോധം ജനങ്ങളെ വളർത്തിയെടുക്കും. അതൊക്കെ ശിവരിയിൽ ആലോചിക്കേണ്ട കാര്യമാണ്. ശിവരി സന്യാസിനിമാരുണ്ടല്ലോ, സന്യാസിനിമാരുണ്ട്. അപ്പൊ അവർക്ക് ശിവരി വന്ന് പൂജ നടത്തുന്നതിന് അവർക്ക് അവസരം കൊടുക്കുന്ന ചെയ്യേണ്ട ആൾക്കാരും ചെയ്യേണ്ട ആൾക്കാരാണ് പ്രതിഷേധം. രാഷ്ട്രീയം ഇതിനെ വല്ലാത്തൊരു വഴിയിലേക്ക് കൊണ്ടുപോകുക. അതിന് പരിഹാരമെന്ന് പറയുന്നേ ഉള്ളൂ, എന്താണ് സച്ചിദാനന്ദ സ്വാമി പോലുള്ളവർ പറഞ്ഞിടത്ത് ഉറച്ചിരിക്കുക, പേടിക്കാതെ. അതാണ് ഇതിന്റെ വഴി. ഇതിനെ ഈ ആശയം തന്നെ പ്രചരിപ്പിക്കുക എന്നുള്ളൂ, ജനങ്ങളെ ഈ രീതി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നതാണ് അതിനകത്തൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ ഇതിന്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശിവരി പണത്തിന്റെ നയമാണ്, ഇതിന്റെ രാഷ്ട്രീയം ഇല്ലാന്നുള്ള രീതിയിൽ തന്നെ അവതരിപ്പിക്കേണ്ടതാണ്. അതിനെതിരായിട്ട് വളരെ വളരെ ധൈര്യപൂർവ്വം തന്നെ രംഗത്ത് വരികയും തന്തി അറസ്റ്റ് ഇത് ചെയ്യാന്ന് പറയുകയും ചെയ്തു. അതിലൊന്ന് സെൻകുമാർ, മറ്റൊന്ന് മറ്റേ ഇയാളുണ്ടല്ലോ യൂണിവേഴ്സിറ്റി ചാൻസലർ ആയിട്ടുള്ള ബി ജെ പി രാധാകൃഷ്ണൻ, പിന്നെ വേറെ ബി ജെ പിയുടെ തന്നെ ഒരു ഇങ്ങനെ ഒരു 4-5 പേര്. അതാണ് അതിനകത്തു നിന്ന് തന്നെ 4-5 പേര് ധൈര്യമായിട്ട് മുമ്പോട്ട് വന്നിട്ട് ഇത് ശരിയാണ്, അങ്ങനെ ചെയ്യുന്നൊരു ദോഷമൊന്നും ഇല്ല. ഇത് മറ്റുള്ളവർ അങ്ങനെ രാഷ്ട്രീയമായി കാണുകയും മറ്റു ചിലരെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ശക്തമായി പ്രചാരണം നടത്തി. അത് തന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടിട്ട് അല്ല, മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രി. That is a prasada. Then we are taking back the same prasada and we are not selfish. We are sharing everybody. What is the wrong in that? പള്ളിയച്ഛൻ പള്ളിയച്ഛൻ പറഞ്ഞില്ലേ നെറ്റീൻ സഭയ്ക്ക് അവിടെ ആയതൊരു കാനഗ്ലോ ഉണ്ട് കുറച്ച് ഇവർക്ക് ഇവരുടേതായിരുന്നു. അതൊരു തെറ്റാണ്. അപ്പൊ ഒരാൾ കൊല കൊണ്ടുവന്ന് ഓഫർ ചെയ്താണ് അപ്പൊ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കടകമ്പള്ളി പറഞ്ഞത് കള്ളനെന്ന് വിളിക്കരുത്. ഒരു പ്രസാദം അവിടെ അങ്ങനെ ഒന്നൊരു രാഷ്ട്രീയമാണ്. തന്ത്രി രക്ഷിക്കാൻ വേണ്ടി തന്ത്രി അറസ്റ്റ് ചെയ്തു. പക്ഷെ അതിന്റെ നിയമപരമായ വശങ്ങളും തന്ത്രിയുടെ ഉത്തരവാദിത്വം ഒന്നാണ് അയാൾ എന്താണ് പിരിച്ചു പറ്റിയെന്നത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊന്നും തളർത്തി. ഇവർ മൂന്നാല് പേരെണ്ണത്ത് വന്നിട്ട് അപ്പൊ തന്ത്രി ഇപ്പൊ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് കാര്യം ഉണ്ടെന്ന് കുറെ ആൾക്കാർക്ക് മനസ്സിലാക്കുന്നു. കമ്മീഷൻ ജസ്റ്റിസ് കോടതി ചോദിച്ചത് അവൻ പൊട്ടണമെന്നില്ല കേട്ടോ. അവനാണ് ബുദ്ധിമാനാണ്. ബുദ്ധിമാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആ താല്പര്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിട്ട് ബുദ്ധി ഉപയോഗിക്കുന്നതാണ്. അത്ര പൊട്ടണമെന്നുണ്ട്. ആ അവന് ചില താല്പര്യങ്ങളുണ്ട്. അത് അവൻ നടപ്പിലാക്കാൻ വേണ്ടിട്ട് അവൻ ബുദ്ധി ഉപയോഗിക്കുന്നതാണ്. ബുദ്ധി ഇല്ലാത്തതൊന്നുമല്ല. അപ്പൊ മാറിയിട്ടോ. അത് ശരിയായ കാര്യം അതുകൊണ്ട് പുരോഗമന ആശയം എന്ന് പറയുന്നത് ഇന്നും നമുക്ക് പറയാൻ വയ്യാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. പുറത്ത് പരസ്യമായി പറയാൻ വയ്യ. ഇന്ന് പരസ്യമായി പറയാന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ പറയുക, വേറെ എവിടെയെങ്കിലും പറയുക, പറഞ്ഞാൽ തീർന്നു. പിന്നെ അവന് അത് കൂട്ടി പോകേണ്ടി കൂടാതെ യാത്ര ചെയ്യാറില്ലേ സ്വാമി പറയുന്നപ്പോൾ കൂടെ കൂട്ടുന്നതാണ്. അറിയും കണ്ടു കൊടുത്താൽ സാക്ഷി വേണം സ്വാമിയുടെ ഭക്ഷണം സ്വാമി ഈ പറഞ്ഞ ആശയ സ്വാമി എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നു പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നോക്കണം ഒരു സാന്ദർഭികമായി. ഇപ്പൊ ഒരു ധർമ്മ ഇത് നടന്നു കൊല്ലത്ത് സ്വാമി പോയി ഭയങ്കരമായി പ്രസംഗിച്ചു. അവിടെ ചെന്നിട്ട് അവർക്ക് അനുകൂലമായി പ്രസംഗിച്ചു. ഇങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട്. അവസരം പോലെയൊക്കെ പറയും. പിണറായി വിജയനൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. അവിടെ പ്രശ്നം അങ്ങനെ ഒരു പ്രശ്നം അങ്ങനെ ശരിയല്ലോ. ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെ പറയും. പറയുന്ന വേദി നോക്കണം. അങ്ങനെയൊക്കെ അല്ലാതെ ആൾക്കാരെ സൂക്ഷിക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഗുരുവിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് എല്ലായിടത്തും സംസാരിക്കും. എല്ലായിടത്തും എവിടെ ആയാലും ശരി. ഇപ്പൊ ഈ ഉത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെയ്തായാലും ശരി, ആര് ചെയ്യുന്നതായാലും ശരി, ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫണ്ടിന് വേണ്ടി ഉത്സവം നടത്തുന്ന തെറ്റൊന്നും ഫണ്ട് വേണ്ടേ? അത് തെറ്റ് പറയാൻ പറ്റില്ല. ഇവിടെ എന്ത് കൺവെൻഷൻ എന്ത് ഉത്സവം നടത്തിയാലും ട്രാൻസാക്ഷൻ വിത്തൗട്ട് പെർമിഷൻ എന്താണെന്ന് എനിക്കതിനെ കുറിച്ച് അറിയത്തില്ല. എന്തായാലും ഉത്സവം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി. അതെന്നല്ല, നിങ്ങളുടെ പേര് പറഞ്ഞ് കുറെ ആൾക്കാരെ കൂട്ടുക, കുറെ പൈസ പിരിക്കുക, കുറച്ച് മിച്ചം വരിക. ഗുരു തുടങ്ങി വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാലിന്യം ചേർക്കും. അത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ആശയം നമ്മള് സത്യവും ധർമ്മം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു പോയി. പക്ഷെ തർക്കം വരുന്ന അവിടെ എന്താണ്? എന്താ തർക്കം വരുന്നത്? എന്താണ് സത്യം, എന്താണ് ധർമ്മം, എന്താ പ്രശ്നം, സത്യം ധർമ്മം എന്ന് പറയുന്നത് ഏതാണ് സത്യം, എന്താണ് സത്യം, എന്താണ് ധർമ്മം, എന്താണ് എന്തിനാണ് തർക്കം പറയുന്നത്, എന്താ സത്യവും ധർമ്മവും, നമ്മൾ സത്യവും ധർമ്മം വേണം എന്ന് പറഞ്ഞാൽ ശരി, എല്ലാവരും ചോദിക്കും, പക്ഷെ എന്താ സത്യം, എന്താ ധർമ്മം, നമ്മൾ തിരിച്ചറിയില്ലേ? അത് ഒരാൾ ശബരിമലയിൽ സ്ത്രീ കയറുന്നത് ധർമ്മമാണെന്ന് ഒരുപോട്ട് പറഞ്ഞാൽ വേറെ പറഞ്ഞാൽ അത് അധർമ്മമാണ്, അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അത് ധർമ്മത്തെ, സത്യത്തിന്റെ കാര്യം പോട്ടെ, ധർമ്മത്തെ മനുഷ്യനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് നടത്താം, ഒരാൾ വ്യാഖ്യാനിക്കുന്നുണ്ട്, വേറെ വ്യാഖ്യാനിക്കുന്നു, ഒരാൾ ധർമ്മം എന്ന് പറയുന്നത് വേറെ പറയുന്ന അധർമ്മമാണ്, അവിടെ എന്ത് നിലപാട് സ്വീകരിക്കുന്നുണ്ടാണ് ഗുരുവിന്റെ കാഴ്ചപ്പാട് അനുസരിച്ച്. അപ്പൊ ഗുരുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് എന്താണ് സ്ത്രീപുരുഷ തുല്യം എന്ന് പറയുമ്പോഴാണ് ഇവരൊക്കെ പറയുന്നത് ഗുരു പ്രതിഷ്ഠിച്ച പല ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനം എത്താം, അത് ഗുരുവിന്റെ പേരിൽ എഴുതിയിരിക്കുന്നു, ആ നാട്ടിലുള്ള ലോക്കൽസ് ഏർപ്പാട് ചെയ്ത് വെച്ച പഴയ പ്രാചീന ആ രീതികളെ ഗുരുവിന്റെ പേരിൽ വെച്ചിരിക്കുന്നു, ഗുരു ഏർപ്പാടാക്കിയെന്ന് വെച്ചിരിക്കുന്നു. ഗുരുവിന്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഗുരു ഒരിടത്തും അങ്ങനെ വിവേചനം പറഞ്ഞിട്ടില്ല, എല്ലായിടത്തും എവിടെ കേട്ടില്ലെന്ന് പറയുന്നു, എവിടെ കേട്ടു, ചുറ്റമ്പലത്തിന്റെ അകത്ത് ആര് കേട്ടില്ല, അതൊക്കെ ആ പ്രദേശത്തുള്ള ആൾക്കാർ ചിന്തിച്ച് അവിടെ ആൾക്കാർ മാറ്റത്തിന് തയ്യാറായാലേ നടക്കണം, പുറമേ ആരും പറഞ്ഞാൽ മാറ്റം വരില്ല, അവിടെയുള്ള ജനങ്ങളിൽ പുതിയ തരങ്ങളായിക്കോട്ടെ, അതൊക്കെ ആയിക്കോട്ടെ, രണ്ടാം വർഷം ഗുരുവരുടെ ആയിക്കോട്ടെ, ഈ പറയുന്ന അനാചാരങ്ങൾ മാറ്റുന്നതിന് അവിടെയുള്ള തലമുറ പുതിയ തലമുറ ശ്രമിച്ചാലും പുറത്തു നടക്കുന്ന അവരെ ഞാനവിടെ പോയിട്ടില്ല, ആൾക്കാരെ പേടിക്കും പഴയ കാലത്തെ ഇതൊക്കെ പേടിക്കുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ പറഞ്ഞിരിക്കും തൽക്കാലത്തേക്ക് എന്തെങ്കിലും പറഞ്ഞിരിക്കും, അതിനൊക്കെ അന്ന് ഇതൊക്കെ അന്ന് ഈ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് പൂർണ്ണ സമ്മതത്തോടെ അല്ലല്ലോ, എതിർപ്പല്ലേ, ഒരു ഭാഗം ചെറിയ ഭാഗം അനുകൂലിക്കും, ബാക്കിയുള്ള എതിർപ്പാണ്. അപ്പൊ ഗുരു എന്ത് ചെയ്ത രണ്ടിന്റെ ഇടയ്ക്ക് നിന്നിട്ട് ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അങ്ങോട്ട് മാറ്റി വെച്ച് ഇപ്പുറത്ത് ചെയ്യുക, അപ്പൊ അവർക്ക് സമാധാനം ഗുരുവിന്റെ ഒരു രീതിയാണല്ലോ, ഒരു യോജിപ്പുണ്ടാക്കി എടുക്കുക, അതിനുവേണ്ടി ചെയ്ത കാര്യങ്ങളാണല്ലോ, അതൊക്കെ എന്നൊക്കെ ശാശ്വതമായി അങ്ങനെ നിൽക്കാൻ വേണ്ടി ചെയ്തല്ല, അന്ന് ഇന്ന് ഇതൊക്കെ ആണെങ്കിൽ അന്ന് എന്തായിരിക്കും ജനങ്ങളുടെ സ്ഥിതി, ജനങ്ങൾക്ക് ഒരു ബോധമില്ലാത്ത കാലമല്ലേ, അപ്പൊ അവരുടെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ അവരെ ആ എതിർപ്പ് കുറയ്ക്കാൻ വേണ്ടി അത് അങ്ങനെ ചെയ്യും, പിന്നെ ഗുരുവിനുള്ള വിശ്വാസം കൊണ്ട് കുറച്ചുപേർ അംഗീകരിക്കും. അപ്പോ ഈ ആചാര പരിഷ്കരണങ്ങൾക്കെല്ലാം ഗുരുവിന് ശക്തമായ എതിർപ്പ് നേടേണ്ടി വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഗുരു കൈകാര്യം ചെയ്ത ഒരു രീതി കൊണ്ടാണ് ഗുരുവിന് അത് വിജയിക്കാൻ പറ്റിയത്, വിമർശിച്ചിട്ടുണ്ടെങ്കിലും അതിന് കൈകാര്യം ചെയ്ത ഒരു രീതിയുണ്ടല്ലോ. പിന്നെ ജനങ്ങൾക്ക് ഗുരുവിന്റെ ഉദ്ദേശ ശുദ്ധിയെ കുറിച്ച് സംശയമില്ല, ഗുരു സ്വാർത്ഥമായി ചെയ്യുന്നതല്ല, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് ബോധ്യം വന്നപ്പോൾ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ജനങ്ങൾ ഗുരുവിനെ അംഗീകരിച്ചു, അതാണ് എന്റെ വ്യത്യാസം. ഗുരുവിനാരും അങ്ങനെ ഒരു അവസരവാദിയായി കണ്ടില്ല, ഗുരുവിന്റെ ഇങ്ങനെയുള്ള ചെയ്തെങ്കിലും അത് മൊത്തം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ജനങ്ങൾ അംഗീകരിച്ചു.